അടുത്ത സൂത്രം 27-ാമത്തെ പേജ് ഹൽസന്ധിയിൽ താഴെ നിന്ന് 2-ാമത്തെ സൂത്രം 8-ാം അധ്യായത്തിൽ 3-ാം പാദത്തിലെ 7-ാമത്തെ സൂത്രം അംബരേ ഛവി നാന്തസ്യ പദസ്യ രുഹു നതു പ്രസാൻ ശബ്ദസ്യ. നഹ ഛവി എന്ന് വിരിക്കുമ്പോ അങ്ങനെ ഒരു സന്ധി സോസ്നോച്ചു വന്നിട്ടാണ് ചൈല ഛായിരിക്കുന്നോണ്ടാണ് സകാരത്തിന് ശാവുന്നത്. ന ഛവി ഛവി അപ്രശാനം എന്ന് പറയുമ്പോഴോ ഇവയാണ്. അതിൽ പൂർവ്വസൂത്രത്തിൽ നിന്ന് 6-ാമത്തെ സൂത്രത്തിൽ നിന്ന് അമ്പരേ എന്നുള്ള ഇങ്ങോട്ട് വരും. പറയുന്നു അംപരേ ഛവി എന്നാണ്. അംപരോ യസ്മാത്, ഏതിൽ നിന്നാണോ അമ്മ പരവരിക്കുന്നത്. അമ്മ എന്ന് പറയുന്നത് എന്താണ്? പ്രത്യാഹാരം. ആ തൊട്ട് ഞമങ്ങണ നം വരെയുള്ള പ്രത്യാഹാരമാണ് അം. ഏതെന്ന് നിന്നാണോ, ഏതൊരു നിന്നാണോ അമ്മ പരവരിക്കുന്നതിന് അമ്പരം എന്ന് പറയും. അമ്പരമുള്ള ചവ്, ചവും പ്രത്യാഹാരം. ചടത്തവ് പരമരിക്കുമ്പോൾ നാന്തസ്യ പദസ്യ രുഹസ്യ. ഇവിടെ തിരിച്ചെഴുതിയ ചക്രിൻ പ്രായസ്വ ആദ്യം നോക്കുമ്പോൾ വ്യക്തമാവും. ചക്രിൻ പ്രായസ്വ ഇത് ചക്രിൻ ചക്രം അസ്ഥീതി ചക്രി ചക്രമുള്ളവൻ, ചക്രം കയ്യിലിരിക്കുന്നവനാണ് ചക്രി വിഷ്ണു. സംബോധനയിൽ എന്ത് വരും? ഹേ ചക്രിൻ എന്ന് വരും. ത്രയസ്വക്രിയാണ്. ത്രയിങ് പാലന എന്ന് പറയുന്ന ധാതുവിന്റെ ലോട്ടും മധ്യപുരുഷേകവിനം. ത്രയസ്വ രക്ഷിക്കൂ, ഹേ ചക്രിൻ ത്രയസ്വ, അല്ലയോ വിഷ്ണു രക്ഷിക്കുക എന്നർത്ഥം. അവിടെ ചക്രിൻ ത്രയസ്വ എന്നിരിക്കുമ്പോൾ ഇവിടെ നോക്കുക, സൂത്രത്തിന്റെ വൃത്തിയും ഇതും കൂടെ നോക്കണം. നാന്തസ്യ പദസ്യ ഒരു എന്നാണ്. ചക്രിൻ എന്ന് പറയുന്നത് നാന്തമായ എന്ന് വെച്ചാൽ നകാരാന്തമായ പദം. നകാരാന്തത്തിനാണ് നാന്തം എന്ന് പറയുന്നത്. ചക്രൻ എന്ന് പറയുന്നത് നാന്തമായ പദമാണ്. ചക്രൻ എന്ന് പറയുന്നത് നകാരാന്തമായ പദം. അതിനെന്ത് പറയുന്നു? ഒരു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ വൃത്തിയിൽ രുഹു എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഇത് രുവാണ്, നമസ്കൃതമായ രുവാണ്. അതിനെ നമുക്ക് ഇവിടെ പ്രയോഗിക്കാൻ വേണ്ടി അതിനെ പുല്ലിംഗമാക്കി രുഹു എന്ന് പറഞ്ഞിരിക്കുകയാണ്. സസ്വജുഷ്വരുവിൽ നിന്ന് ഇതിന് വരുന്ന വ്യത്യാസം അതാണ്. ഇത് 7-ാമത്തെ സൂത്രം. 1-ാമത്തെ സൂത്രത്തിൽ നിന്നാണ് ഈ രുഹു വരുന്നത്. മധുവസോ രു ഛന്ദസി എന്ന് പറയുന്നൊരു സൂത്രമുണ്ട്. അവിടെ രു നമസ്തകമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ വൃത്തിയിൽ വന്നപ്പോൾ അതിനെ വീണ്ടും പുല്ലിംഗമാക്കിയിട്ട് രുഹു എന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്ന് പിന്നെ വേറൊരു പക്ഷമുണ്ട്, അവിടെ രു എന്ന് പറഞ്ഞിരിക്കുന്നത് പുല്ലിംഗം തന്നെയാണ്, അത് ശാന്തസമായ ലോകം എന്നാണെന്നൊക്കെ. അത് അങ്ങോട്ട് നമ്മൾ നോക്കണ്ട, നമുക്ക് മനസ്സിലാക്കാനുള്ള സൗകര്യത്തിൽ സസജുഷോരു ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ രുവായിട്ട് സസജുഷോരുവിൽ വിധിക്കുന്നതിനെ രുഹുവായിട്ടും എടുക്കുക. വ്യത്യാസം രണ്ട് രുഹു എന്ന് രണ്ടിടത്തും വന്നാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. ഇവിടെ വിധിക്കുന്ന എന്താണ്? രുവാണ്. ഏതിന്? നാന്തമായ പദത്തിന്. നാന്തസ്യ പദസ്യ നകാരാന്തമായ പദം എന്ന് പറയുമ്പോൾ ചക്രൻ, അതിന് രു വരും. സസജുഷോരു എന്ന് പറയുന്നത് അവിടെ വ്യക്തമാണ്, സകാരത്തിനാണ് രു വിധിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് വേദത്തിന് ഉപയോഗിക്കാറുണ്ട്, ലൗകിക ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. കൂടുതലും വരുന്നത് നകാരത്തിനും മകാരത്തിനുമാണ് ഈ രു വരുന്നത്. നകാരത്തിനും മകാരത്തിനും ചിലയിടത്ത് അപൂർവമായി സകാരത്തിനും വരും. പക്ഷെ നകാരത്തിനും മകാരത്തിനുമാണ് സാധാരണ വരുന്നത്. സസജുഷോരു എന്ന് പറയുന്നത് ഏതിനാ വരുന്നത്? സാക്കി. അതാണ് വ്യത്യാസം. ഒരു വ്യത്യാസം എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ട കാര്യം ഇതാണ്. സസജുഷോരു വരുന്നത് അവിടെ സൂത്രത്തിൽ നിന്ന് തന്നെ അറിയാം. ഇത് വരുന്നത് നകാരത്തിനും മകാരത്തിനും പറയുന്നു. നാന്തമായ പദത്തിന് രൂപരുന്നു. അതിന്റെ നിമിത്തം എന്താ പറയുന്നത്? നം പരേ ചവി. അം പരേ ചവി എന്ന് പറഞ്ഞാൽ എന്താണോ, ആ നകാരത്തിന്റെ പരത്തിൽ ചവ് പ്രത്യാഹാരത്തിൽപ്പെട്ട വർണ്ണമായിരിക്കണം, അതിന്റെ പരത്തിൽ അമ്മിൽപ്പെട്ട വർണ്ണമായിരിക്കണം. അമ്പരേ ചവി എന്ന് ഇവിടെ ആദ്യം അമ്മ പിന്നെ ചവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? അമ്പരേ എന്ന് പറയുന്നത് ഗൗരിയാണ്. അമ്മ പരമായിരിക്കുന്ന ഏതൊരു ചവിനാണോ അങ്ങനെയുള്ള ചവ്. അമ്മ പരോ യസ്മാത്, ഏതിൽ നിന്നാണോ അമ്മ പരമിരിക്കുന്നോ അങ്ങനെയുള്ള ചവ് പരമിരിക്കണം. ഉദാഹരണത്തെ നോക്കിയേ, ചക്രൻ ത്രായസ്വ എന്നാണ് ഇരിക്കുന്നത്. അവിടെ ചവിൽ ഏതൊക്കെ അക്ഷരങ്ങളുണ്ടെന്ന് നോക്കുക. ഏതൊക്കെയാണുള്ളത്? അത് ഇവിടെ എഴുതിയ ചവിലുള്ള അക്ഷരങ്ങൾ ചടത്തവ്, പിന്നെ ചവ് മതി. കപ്പയെന്ന് പറയുമ്പോൾ പോയി. ഇതാണോ അക്ഷരസമാമനായത്തിൽ നോക്കിയിട്ടെഴുതി ചടത്തവ് ചടത്തവ്. ഇതില് ഈ വരുന്ന ചാഠ ഇതിനൊന്നും ഉദാഹരണം വരാറില്ല. വരുന്നത് താക്കിയും ചാക്കിയുമാണ് സാധാരണ വരുന്നത്. ബാക്കിയുള്ളതിനൊന്നും ഉദാഹരണം അധികം കിട്ടാറില്ല. ത്രായസ്വ ഇവിടെ നോക്കുക, ചക്കൻ്റെ പരത്തിൽ തായിരിക്കുന്നു. ഇതാണ് ചവിൽപ്പെട്ടത്. അതിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? ത്രായില് രേഖം. അത് അമ്മിൽപ്പെട്ടാണ്, അമ്മ. ഭയപരട്ട് എല്ലാണ് ഞമ്മങ്ങണ നമ്മു വരെ വരുന്ന അമ്മിപ്പെട്ടാണ് രേഭം. പത്തുരുന്നിരിക്കുമ്പോ എങ്ങനെയിരിക്കുന്നു? പരത്തില് ഛവില് തായിരിക്കുന്നു, അതിന്റെ പരത്തിൽ അമ്മിലെ രേഭമിരിക്കുന്നു. ആദ്യം ഛവിരിക്കണം, അതിന്റെ പരത്തിൽ അമ്മിലെ ഒരു വർണ്ണമിരിക്കണം. നമ്മളിപ്പോ ദൃഷ്ടാന്തത്തിൽ നോക്കുക, അത്രയും ഉണ്ടോ എന്ന് നോക്കുക. ചക്രിൻ ത്രായസ് വന്നിരിക്കുന്നു, പരത്തില് ഛവിലെ തകാരം ഇരിക്കുന്നു, അതിന്റെ പരത്തിൽ അമ്മിലെ രേഖം ഇരിക്കുന്നു. പത്ര എന്ന് വന്നു തീര്, പിന്നെ ആയുസ്, ബാക്കി നോക്കേണ്ട കാര്യമില്ല. തീന് ശേഷം എന്തിരിക്കുന്നു നോക്കിയാൽ മതി. തീര് രണ്ടും കൂടെ ചേരുമ്പോൾ അവിടെ സംയോഗം വന്നിരിക്കുകയാണ്. തിര് ത്ര തീരേഭം സൂത്ര വൃത്തിയിൽ എന്താ പറയുന്നത്? അമ്പരെ ചവി, അമ്മ പരമുള്ള ചവ്, രേഭം പരത്തിലിരിക്കുന്നതായ തകാരം എന്ന് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് രേഭം പരത്തിലിരിക്കുന്ന തകാരം നാന്തമായ പദത്തിന്റെ പരത്തിലിരിക്കുമ്പോൾ, നകാരാന്തമായ പദമായി ചക്രം ഇരിക്കുമ്പോൾ ആ പദത്തിന് രൂപ വരും എന്ന് പറഞ്ഞു. ഇവിടുത്തെ പദം എന്ന് പറയുന്ന ചക്രൻ, സുപ്തിങ്കന്ധം പദം പ്രകാരം ചക്രൻ എന്നാണ് പദം. പക്ഷെ പദത്തിന് രൂപീകരിച്ചു കഴിഞ്ഞാൽ പദത്തിന്റെ അന്ത്യമായ നഗാരത്തിൽ നിന്ന് കിട്ടും. പദത്തിന്റെ അന്ത്യമായ നഗാരത്തിന് രൂപ വരുമ്പം രൂപില് ഉകാരം ഇത്തായി പോകും, ശേഷിക്കുന്ന രേഖം വരും. അപ്പൊ ചക്രയില് ത്രായസ്വന്ന് പറഞ്ഞു, ചക്രീര് ത്രായസ്, ഇവിടെ നകാരം രേഭമായി മാറും. പഴയതിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലാക്കണം. മുമ്പ് സകാരമാണ് രേഭമായത്, ഇവിടെ നകാരം രേഭമായി, മകാരവും രേഭമാവും ചേരുന്നത്. ചക്രീര് ത്രായസ്. സൂത്രത്തിലെ പറഞ്ഞിരിക്കുന്ന നിമിത്തങ്ങൾ നോക്കും. കാരണം നമ്മൾ മുമ്പ് പഠിച്ചെടുത്തല്ലോ എന്താണ്, പരത്തിലൊരു നിമിത്തം പറയും. ഏച്ചു വായവായവ പറഞ്ഞു, ഏക്ക് കൈ വരും പരത്തിൽ അച്ചിരിക്കുക, അങ്ങനെ പറയാം. ഇക്കിനെണ്ണു വരും പരത്തിൽ അച്ചിരിക്കുക. ഇവിടെ പരത്തിൽ രണ്ട് നിമിത്തം പറയണം, ഒരു വർണ്ണത്തിന്റെ പരത്തി മറ്റൊന്നുകൂടി ഇരിക്കണം, എന്നാലേ വരത്തുള്ളൂ. അതാണ് മുമ്പ് സൂത്രം നിന്ന് ഇതിനുള്ള വ്യത്യാസം. അത് പറയാൻ വേണ്ടി എന്ത് പറഞ്ഞു? അമ്പരെ ചവി എന്ന് പറഞ്ഞു. ചവിന്റെ പരത്തിൽ അമ്മിരിക്കണം, ചവിലെ തകാരത്തിന്റെ പരത്തിൽ ഇരിക്കണം. അപ്പൊ ഇവിടെ അമ്പരെ ചവി നാന്തസ്യ പദസ്യ നകാരാന്തമായ പദത്തിന് രൂപ വരുമെന്ന് പറഞ്ഞു. ഈ സൂത്രം വിധിച്ചിരിക്കുന്നതനുസരിച്ച് നകാരാന്തമായ പദത്തിനാണ് വരേണ്ട രൂപം. നകാരാന്തമായ പദം എന്ന് പറയുമ്പോൾ ചക്രൻ ആണല്ലോ പദം, നകാരം അന്ത്യത്തിലുള്ള പദം, അത് ചക്രൻ എന്ന് പറയുന്നതാണ്. അപ്പോ പക്ഷെ ഇവിടെ വരുന്നവിടെ വരുന്നത് ചക്രൻ എന്ന് പറയുന്നതിന്റെ നകാരത്തിൽ. പദം എന്ന് പറയുമ്പോൾ അതെല്ലാം കൂടെ ചേർന്നാണ്. എല്ലാം കൂടെ ചേർന്നതിന് വിധിച്ച കാര്യം ചക്രൻ എന്ന് പറയുന്നതിന്റെ നകാരത്തിന് വന്ന് അങ്ങനെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ സൂത്രം കൂടെ പഠിക്കണം, പിറകിലേക്ക് പോകണം. അച്ഛ സന്ധി തുടങ്ങുന്നിടത്ത് അച്ചുസന്ധി, അധ അച്ചുസന്ധി എന്ന് പറയുന്ന പേജിൽ ഇകവേണിച്ച് കഴിഞ്ഞിട്ട് അവസാനത്തെ സൂത്രത്തിന്റെ മേളത്തെ സൂത്രം, ഏച്ചോ അയവായവഹാന്റെ മേളത്തെ സൂത്രം. അലോ അന്ത്യസ്യ ഷഷ്ടി നിർദ്ദിഷ്ടസ്യ, ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഷഷ്ടി നിർദ്ദിഷ്ടോ എന്നാണ് അത് തിരുത്തി കോണം. ഷഷ്ടി നിർദ്ദിഷ്ടസ്യ എന്നാകണം. അങ്ങനെയാണെങ്കിൽ തിരുത്തിക്കോണം. ഷഷ്ടി നിർദ്ദിഷ്ടസ്യ അന്ത്യസ്യ അല ആദേശഃ സ്യാത്. അതിന് പറയുന്നു ഷഷ്ടി നിർദ്ദിഷ്ടസ്യ അന്ത്യസ്യ അല അദേശ്യ. സൂത്രത്തിൽ അലോ അന്ത്യസ്യ എന്ന് പറയുന്നിടത്ത് ഇങ്ങനെ സന്ധി വന്നിരിക്കുന്ന അലഹ അന്ത്യസ്യ എന്ന് വിരിക്കുമ്പോൾ വൃത്തിയിൽ അതുപോലെ തന്നെ ഷഷ്ടി നിർദ്ദിഷ്ടോ അന്ത്യസ്യ എന്നാണ്. ഇത് ശരിയല്ല, അത് പോട്ടെ. ഷഷ്ടി നിർദ്ദിഷ്ടസ്യ അന്ത്യസ്യ എന്ന് ആക്കണം. ഇപ്പൊ സവർണ ദീർഘം വരും. ഷഷ്ടി നിർദ്ദിഷ്ടസ്യ അന്ത്യസ്യ. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു വിധി വരുമ്പോ ആ വിധി എവിടെ വരും? ഷഷ്ടി കൊണ്ട് നിർദ്ദേശിച്ച ഒന്നിന് ആണ് വിധിച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ അവസാനത്തെ അല്ലിന്, അല്ലെന്ന് വെച്ചാൽ വർണ്ണം, അവസാനത്തെ വർണ്ണത്തിന് വരും. ഷഷ്ടി കൊണ്ട് നിർദ്ദേശിച്ചിട്ട്, ഒരു ശബ്ദത്തെ നിർദ്ദേശിച്ചിട്ടാണ് വിധിക്കുന്നതെങ്കിൽ ഷഷ്ടി നിർദ്ദിഷ്ടസ്യ അന്ത്യസ്യ അലഹ. ഷഷ്ടി കൊണ്ട് ഏതിനാണോ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ അന്ത്യവർണ്ണത്തിന് വരും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നാന്തസ്യ പദസ്യ, ഇത് ഷഷ്ടിയാണ്. നകാരാന്തമായ പദത്തിന് അത് കിട്ടുന്നതിന് വേറെ സൂത്രമുണ്ട്, അത് നമുക്ക് പിന്നെ സന്ദർഭത്തിൽ പഠിക്കാം. ഏന വിധിസ്ഥാന്തസ്യ എന്നൊരു സൂത്രപ്രകാരമാണ് അത് വരുന്നത്. അത് തൽക്കാലം ഇരിക്കട്ടെ. ഇപ്പൊ ഈ ഒരു നിയമം പഠിക്കുക. ഈ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് നാന്തമായ പദത്തിനെന്നാണ്. നകാരാന്തമായ അവിടെ ഷഷ്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഷഷ്ടി കൊണ്ട് നിർദ്ദേശിച്ചിരിക്കുന്ന എന്തിനാണ്? നകാരാന്തമായ പദത്തിന്. അങ്ങനെ ഷഷ്ടി കൊണ്ട് നിർദ്ദേശിച്ചിട്ട് എന്ത് വിധിച്ചിരിക്കുന്നു? ഒരു ഷഷ്ടി കൊണ്ട് ഒന്നിനെ നിർദ്ദേശിച്ചിട്ട് അതിന് ഒരു വിധിച്ചിരിക്കുന്നു. ഇവിടെ ഷഷ്ടി നിർദ്ദിഷ്ടമായ എന്തോന്ന്? നാന്തമായ പദം, അതിലാണ് ഷഷ്ടിയുള്ളത്. അത് നമ്മളറിയണം. പദസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാന്തസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഷ്ടിയാണെന്ന് നമ്മൾ അറിയണം. അതറിഞ്ഞാലേ ഇത് മനസ്സിലാവും. അറിയില്ലെങ്കിൽ ഇപ്പോൾ അറിയുക. ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഷഷ്ടിയാണെന്ന് അങ്ങ് ധരിച്ചോളുക. അങ്ങനെ ഷഷ്ടി കൊണ്ട് നിർദ്ദേശിച്ചിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു വിധിച്ചിരിക്കുന്നു. അങ്ങനെ വിധിച്ചു കഴിഞ്ഞാൽ ഏതൊന്നിനെയാണോ ഷഷ്ടി കൊണ്ട് നിർദ്ദേശിച്ചത് അതിന്റെ അവസാന വർണ്ണത്തിന് ആ ആദേശം വരണം. ഇവിടെ നകാരാന്തമായ പദത്തെയാണ് ഷഷ്ടി കൊണ്ട് നിർദ്ദേശിച്ചത്. അതുകൊണ്ട് വിധിച്ച ഒരു എന്ന് പറയുന്നത് ആ നകാരാന്തമായ പദത്തിന്റെ അവസാന വർണ്ണത്തിന് വരും. നാന്തസ്യ പദസ്യ എന്ന് പറയുന്നത് എന്താണോ, ഇതിന് ഇത് അഭേദമായിട്ട് അർത്ഥം എടുക്കണം. രണ്ടിടത്ത് ഷഷ്ടിയല്ലേ, ഇതിനെ സമാനാധികരണ ഷഷ്ടി എന്ന് പറയും. അഭേദമായിട്ട് അന്വയിക്കുന്നത് എന്താണ്? എങ്ങനെ അഭേദമായി അന്വയിക്കുന്നത്? ഏതാണോ നകാരാന്തമായിരിക്കുന്നത് അത് തന്നെയാണ് പദം. അങ്ങനെ എടുക്കണം. രണ്ടിനും കൂടെ പിടിച്ച് നകാരാന്തത്തിന്റെ പിന്നെ പദത്തിന്റെ എന്നെടുക്കരുത്, അഭേദമായി അന്വയിക്കണം. സുന്ദരസ്യ ബാലകസ്യ എന്ന് പറഞ്ഞാൽ സുന്ദരനായ ബാലന്റെ. സുന്ദരസ്യ എന്ന് പറയുന്ന ഷഷ്ടിക്ക് പ്രത്യേക അർത്ഥം പറയരുത്. സുന്ദരന്റെ ബാലന്റെ എന്ന് പറയരുത്. മുമ്പ് പറഞ്ഞിട്ടുണ്ടത് സുന്ദരൻ ആരാണോ അവൻ തന്നെയാണ് ബാലൻ. അപ്പൊ സുന്ദരസ്യ ബാലകസ്യ, അതിനെ അങ്ങനെ അഭേദമായിട്ട് എടുക്കുന്നതിനാണ് സമാനാധികരണ ഷഷ്ടി എന്ന് പറയുന്നത്. ഇത് രണ്ട് ശബ്ദങ്ങളും കൂടെ ഒരർത്ഥത്തെ കാണിക്കത്തുള്ളൂ. സുന്ദരൻ എന്ന് പറയുന്നത് ബാലന്റെ വിശേഷണമായിരിക്കും. അപ്പോൾ സുന്ദരസ്യ ബാലകസ്യ അല്ലെങ്കിൽ സുന്ദരസ്യ ബാലസ്യ, സുന്ദരനായ ബാലന്റെ എന്ന് പറയുമ്പോൾ ഇവിടെ നാന്തസ്യ പദസ്യ നകാരാന്തമായ പദത്തിന്റെ, മലയാളത്തിൽ നമ്മൾ നായ എന്നുള്ള വ്യക്തി ചേർക്കും, നകാരാന്തം ആയ പദത്തെ. അതിന് സ്യ കണ്ടുകൊണ്ട് സ്യയ്ക്ക് ഷഷ്ടിക്ക് അർത്ഥം എന്താ പറഞ്ഞത്? ഇക്കുമിന്നും ഉടേ ഷഷ്ടിക്ക് അതിൻ്റെ എന്നെല്ലാം നമ്മൾ പഠിച്ചു. അതുകൊണ്ട് നകാരാന്തത്തിന്റെ പദത്തിന്റെ അങ്ങനെ എടുക്കരുത്, ചേർത്ത് അർത്ഥം എടുക്കും. അപ്പൊ നകാരാന്തമായ പദത്തിന്റെ എന്ന് ഷഷ്ടിയിൽ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിൽ വരുന്ന സ്യ എന്ന് പറയുന്നതാണ് ഷഷ്ടി വിഭക്തി, അതാണ് ഷഷ്ടി എന്ന് പറയുന്നത്. നാന്തസ്യ എന്ന് പറയുന്നിടത്തും ഒന്ന് സ്യ, പദസ്യ എന്ന് പറയുന്നിടത്തും ഒന്ന് സ്യ, ഇതാണ് ഷഷ്ടി വിഭക്തി. അപ്പോ ഷഷ്ടി വിഭക്തി അന്തമായ രണ്ട് പദങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത്, ഇത് മൊത്തത്തിൽ പറയുന്നത് ഷഷ്ടി വിഭക്തിയാണെന്ന് പറയും. അങ്ങനെ ഷഷ്ടി വിഭക്തിയിൽ ഷഷ്ടി നിർദ്ദിഷ്ടസ്യ, ഏതിനെയാണോ ഷഷ്ടിയിൽ വിധിയിൽ വിധിക്കുന്നിടത്ത് ഏതിനെയാണോ ഷഷ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ അന്ത്യമായ ഏതോ, അതാണ് ഷഷ്ടി നിർദ്ദേശിച്ച് അന്ത്യവിരിക്കുന്ന അല്ലെന്ന് പറഞ്ഞാൽ വർണ്ണം അയോണിലെ ആ മുതൽ ഹയ വരെ അവസാനത്തെ ഹല്ല് വരെയുള്ളത്. അപ്പൊ ഷഷ്ടി കൊണ്ട് നിർദ്ദേശം ചെയ്തതാണോ അതിന്റെ അന്ത്യത്തിന് വരും ആദേശം. ഇവിടെ എന്ത് വരുന്നു? ചക്രണെന്ന് പറയുന്നതിന് ചക്രണെന്ന് പറയുന്ന പദത്തിനാണ് വിധിച്ചതെങ്കിലും അലോ അന്ത്യസ്യ എന്നുള്ള സൂത്രപ്രകാരം അത് അന്ത്യമായ നകാരത്തിന് വരുന്നു. ഇപ്പൊ എന്തായി? ചക്രിര് ത്രായസ്വ എന്ന് വന്നു. ചക്രിര് ത്രായസ്. അപ്പൊ ഇവിടെ ഋത്വം വിധിക്കുമ്പോ ഇവിടെ ഇപ്പൊ പരത്തിൽ ത്രായിരിക്കുകയാണ്. നമ്മൾ പഠിച്ചതനുസരിച്ച് എന്തുവരും? സർവസ്വന വിസർഗ വിസർജനീ സ, അതാ വരേണ്ടത്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷെ ഇവിടെ അധികമായി രണ്ട് കാര്യങ്ങളോടെ വിധിക്കുന്നു. ഇത് പ്രധാനമായും വേദത്തെ ഉദ്ദേശിച്ചാണെങ്കിലും ലോകത്തിലെ പ്രയോഗത്തിനുള്ള ഭാഷയത്തിലൊക്കെ ഉദാഹരണം വരും. ആ ഉദാഹരണങ്ങൾ വരുമ്പോൾ നമുക്കത് വ്യക്തമാകും. അതിനു വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ സൂത്രം നോക്കുക, ഇതേ പേജിൽ തന്നെ. ഇത് വന്നതിന് ശേഷം പിന്നെ എന്ത് സംഭവിക്കുന്നു? എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം ആദ്യം പറയാം, ഇല്ലെങ്കിൽ സൂത്രമൊക്കെ വ്യാഖ്യാനിച്ചിരുന്നു മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഈ സൂത്രം കുറച്ച് സന്ധിപ്പിരിക്കാൻ ക്ലിഷ്ടമായി തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ഉദാഹരണം കാണിക്കുന്നത്. ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേഫത്തിന്റെ പൂർവ്വത്തിലൂടെ എന്താണ്? ഏത് വർണ്ണം? ഇക്കാരം. ഇത് അനുനാസികമാവും. അതിനടുത്ത് സംഭവിക്കാൻ പോകുന്നു. അനുനാസികമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് അനുനാസികമെന്ന് കാണിക്കാൻ അനുനാസിക ചിഹ്നം കൊടുക്കുന്നു. അനുനാസിക ചിഹ്നം ആ ഇതാണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത്. ചക്രി ചക്രിൽ ചക്രിര് ത്രായസ്വന്നായി. പിന്നെ ബാക്കി പഴയതുപോലെ ഒന്ന് പൂർവ്വത്തിലെ അനുനാസിക ചിഹ്നം കൊടുക്കുക, അതാണ് പൂർവ്വത്തിലെ ഇകാരം അനുനാസികമാകുന്നു. ഇതാണ് അടുത്ത സൂത്രം വിധിക്കുന്നത്. അത് നമ്മൾ ധരിച്ചിരിക്കുക. അതാണ് അടുത്ത സൂത്രം പറയുന്നത്. എന്താണ്? അത്ര അനുനാസിക പൂർവസ്യത്തു വാ. ഇതേ പേജിൽ മേളിൽ നിന്ന് മൂന്നാമത്തെ സൂത്രം. ഈ പുസ്തകം എല്ലാവരുടെ കയ്യിലും ഇരിക്കുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും പുസ്തകമാണെങ്കിൽ ഇതിന്റെ മേളിൽ തൊട്ട് നോക്കിയാൽ മതി. അത്ര അനുനാസിക പൂർവസ്യ തുവ. അത്ര അനുനാസിക എന്ന് പറയുന്നിടത്ത് എന്ത് സന്ധി വന്നു? അതിന്റെ വൃത്തി നോക്കുക. അത്ര ഒരു പ്രകരണേ രോഹോ പൂർവസ്യ അനുനാസികോ വാ എന്നുവെച്ചാൽ സ്യാദ്. ഇതും സംഹിതാധികാരത്തിൽ പെടുന്നതാണ്. അതൊക്കെ നമ്മൾ പൊതുവെ മനസ്സിലാക്കിക്കോണം. സൂത്രം കണ്ടില്ല? നസ്തവ്യ പ്രശാനം എന്ന് പറയുന്ന സൂത്രത്തിന്റെ മേളിൽ കിടക്കുന്ന സൂത്രം. ഒരുപാട് തപ്പി അങ്ങും ഇഞ്ഞൊന്നും പോകേണ്ട കാര്യമില്ല. അത്ര അനുനാസിക പൂർവസ്യത്വ. അവിടെ അത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നോക്കുക, സൂത്രത്തിന്റെ നമ്പർ എത്രയാണ്? 8 3 2. ഇതിന്റെ തൊട്ടു മുമ്പിലാണ് രൂ വിധിക്കുന്നത്. തുടക്കം ഇവിടെ ഒരു 5-6 സൂത്രങ്ങളേ ഉള്ളൂ ഈ രുപ്രകരണം എന്ന് പറയുന്നതിന്. രണ്ടാമത്തെ രുപ്രകരണം സസജുഷോ രു എന്ന് പറയുന്നതാണ് മുഖ്യമായ രുപ്രകരണം. ഇത് വേറൊരു രുപ്രകരണം. ഈ രുപ്രകരണത്തിന് വേണ്ടി മാത്രം പറയാണ്. കാരണം ഈ പ്രകരണത്തിൽ വിധിക്കുന്ന രൂവിന് മാത്രം ബാധകമായ കാര്യങ്ങൾ. അതുകൊണ്ടാണ് അത്ര എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ ഈ സൂത്രത്തിൽ പറയുന്ന കാര്യം സ സസ്വചുഷു പ്രകാരം രു വന്നു കഴിഞ്ഞാൽ അവിടെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടിവിടെ പ്രത്യേകം എന്ന് പറഞ്ഞു, അത്ര ഒരു പ്രകരണേ, ഈ ഒരു പ്രകരണത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനെ നമ്മൾ ഒരു പ്രകരണം എന്ന് പറയുന്നു. ആദ്യം വന്നതിന് നമുക്ക് ഇരുത്വപ്രകരണം എന്ന് പറയാം. രണ്ടായി തിരിക്കാൻ മനസ്സിലാക്കാനുള്ള ഒരു വ്യത്യാസത്തിന് വേണ്ടി പറഞ്ഞാണ്. കർശനമായ ഒരു നിയമമൊന്നുമല്ല പറയുന്നത്. ഇവിടെ എന്തെഴുതിയിരിക്കുന്നു? അത്ര ഒരു പ്രകരണേ, അതായത് എട്ടാം അധ്യായത്തിലെ മൂന്നാം പാദത്തിലെ ഒന്നാം സൂത്രത്തിൽ തുടങ്ങുന്ന ഒരു പ്രകരണം. മധുവസോ ഒരു ഛന്ദസി എന്നുള്ള സൂത്രപ്രകാരം രൂ വിധിക്കുന്നുണ്ട്. ആ സൂത്രം ഇവിടെ വരുന്നതല്ല, പക്ഷെ അതിൽ രൂ നമുക്ക് ആവശ്യമാണ്. അതാണ് തുടർന്ന് വരുന്നത്, ഇങ്ങോട്ട് വരുന്ന സൂത്രങ്ങളെല്ലാം വരുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, സസജുഷോ രു അല്ലാതെ ഇവിടെയും രൂ വിധിക്കുന്നുണ്ട്. അതിന് രു പ്രകരണമെന്ന് പറയും. മറ്റേ നമുക്ക് രുത്വപ്രകരണമെന്ന് പറയാം, വ്യത്യാസമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ രുപ്രകരണത്തിൽ എന്തു പറയുന്നു? രോഹോ പൂർവസ്യ അനുനാസികോ വാ. രു എന്ന് പറയുന്നതിന്റെ ഷഷ്ടിയാണ് രോഹോ, പഞ്ചമി ഷഷ്ടി രോഹോ എന്ന് പറയും. ആ രൂവിന്റെ പൂർവസ്യ, പൂർവത്തിൽ ഏത് വർണ്ണമാണോ ഇരിക്കുന്നത് അതിന് അനുനാസികം വിധിക്കുന്നു. രൂവിന്റെ പൂർവത്തിൽ ഏതാണോ വർണ്ണം അതിന് അനുനാസികം വിധിക്കുന്നു. അനുനാസിക സംജ്ഞ വിധിക്കുന്ന സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണത്? മുഖനാസിക വചനോ അനുനാസിക. വൃത്തി എന്താണ്? മുഖസഹിത നാസികയാ ഉച്ചാര്യമാണോ വർണ്ണം? ഇവിടെ അനുനാസികം വിധിച്ചു പൂർവത്തിൽ. അപ്പം നമുക്കറിയാം പൂർവത്തിലിരിക്കുന്ന ഈയാണ്. അവിടെ അനുനാസികം വരുമ്പോൾ അത് ഈ അനുനാസികം തന്നെ വരുന്നത്. ഈക്കുണ്ടല്ലോ അനുനാസികം, അനുനാസികം. അനുനാസികങ്ങൾ ഒരുപാടുണ്ട്, ആ ഈ ഊറില് എല്ലാം ഉണ്ട്. അല്ല, പൂർവത്തിന് എന്ന് പറയുമ്പം പൂർവത്തിൽ ഈ ആയതുകൊണ്ട് അവിടെ ഈ അനുനാസികം വരും. ഏ സൂത്രപ്രകാരം? ഏ സൂത്രപ്രകാരം? സവർണത്തിന്റെ കാര്യം ഇവിടെ പറയുന്നില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് ഏത്? അതൊന്നും ഇവിടെ ആവശ്യം വരുന്നില്ല. ആരാ പറഞ്ഞത്? സ്ഥാന അന്തരതമ്മ പരാജയപ്പെട്ടു. ഇതുങ്ങൾ അമ്പയെ പരാജയപ്പെട്ടു. നാണക്കേടാണ് സ്ഥാന അന്തരതമ്മ. കാരണം പറഞ്ഞല്ലോ, അനുനാസികം എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഒരുപാട് വിധിച്ചിട്ട് അത് ഒന്ന് പറഞ്ഞെങ്കിൽ ഏത് സൂത്രം വേണം? സ്ഥാനയന്ത്രിതമ. അപ്പൊ പൂർവത്തിലൂടെ എന്താണ്? ഈയാണ്. അപ്പൊ അതിൽ അനുനാസികം വരണം എന്ന് വെച്ചാൽ ഈയിലെ ഒരു അനുനാസികം വരണം. എന്തു വരുന്നു ഇവിടെ? പൂർവത്തിയിരിക്കുന്ന ഈയുടെ അനുനാസികം എന്ന് പറയുമ്പോൾ അനുനാസികമുള്ള ഈ, അത് വന്നു. അപ്പൊ എന്തായി? അതിനൊരു ചിഹ്നം കൊടുക്കും. എന്ത് ചിഹ്നം? അനുനാസി ചിഹ്നം കൊടുത്താണ് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ചക്രി ഇരു ത്രായസ്വ. മനസ്സിലായല്ലോ. ഇനി ഇവിടെ എന്ത് സംഭവിക്കും? ചക്രി അനുനാസിയം വന്നു. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇനിയേ സൂത്രം വരും. ഖരവസാനയോർ വിസർജനം വരുന്നു. അടുത്ത രൂപം എഴുതുക. ഖരവസാനയോർ വിസർജനീയ വന്നു. പിന്നെ എന്തുവരും? വിസർജനീസ്യസ വന്നു. ചക്രൻസ് സ് ആ രണ്ടിടത്തും അനുനാസിയും കൂടെ മേളിൽ കൊടുക്കണം. എഴുതിയിടത്തെ ഈയുടെ മേലെ അനുനാസിയും കൊടുക്കണം, മേലും കൊടുക്കണം. അജഹീനം ഹൽ പരേണ സമീജ്യതെ ചക്രിംസ്ത്രായസ്വ. ചക്ര ഈ അനുനാസ്യമായിട്ട് ഉച്ചരിച്ചോളൂ. ചക്രിംസ്ത്രായസ്വ ഇന്നുമല്ല അനുനാസ്യം ഈ എന്ന് ഉച്ചരിക്കും. ചക്ര കൃംസ്ത്രായസ ഉച്ചരിക്കാൻ പ്രയാസമാണ്. ഈ അനുനാസ്യമൊക്കെ എന്ന് വെച്ചാൽ ഈ മാത്രം മുക്കിക്കൂടി ഉച്ചരിക്കണം, ബാക്കിയെല്ലാം വായിക്കൂടെ. ക്രിസ്ത്രായസ വിസർഗത്തിന് സകാരം വന്ന് വിസർഗം ഇട്ടാൽ മതി, വിസർഗം ഒന്നും എഴുതണമെന്നില്ല. വിസർഗത്തിന് സകാരം വന്ന് എത്രയുസ്വ. അപ്പൊ ഇവിടെ രൂപം അങ്ങനെ വന്നു, ചക്രിസ്ത്രായസം എന്ന് വന്നു. സിതും ത്രായും കൂടെ ചേർക്കാനുണ്ട, എഴുതാൻ പറ്റുമോ ചേർക്കാൻ? പുസ്തകത്തിൽ കിടക്കും പോലെ സകാരത്തിന്റെ പകുതിയും ത്രായും കൂടെ പറ്റുമെങ്കിൽ എഴുതാൻ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ആ അത് തന്നെ ചക്രിം ത്രായസം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു സകാരം വരുമ്പം സ്വാഭാവികമായും നമ്മൾ വിചാരിക്കും ഈ സകാരം ഇവിടെ വന്നിരിക്കുന്നത് വിസർജനീസ വന്നിരിക്കുന്നത് സസജുഷു പ്രകാരം രൂ വന്നാണെന്ന് സംശയിക്കും. ആ സംശയം എങ്ങനെ ഒഴിവാകുന്നു വെച്ചാൽ പൂർവ്വത്തിലെ അനുനാസ്യം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കൊണം ഇവിടെ സസജുഷു അല്ല വന്നിരിക്കുന്നത്, ഇവിടെ വേറെ ഏതോ ശബ്ദത്തിനാണ്. അതിന് സാറിന് വരാമെന്നുള്ളത് നഗാരത്തിനും മകാരത്തിനുമാണ്. ഇവിടെ പദം ചക്രൻ എന്ന് പറയുമ്പോൾ നഗാരമാണ്. അപ്പൊ നഗാരത്തിന് വന്നു എന്ന് ഊഹിച്ചോണം. അപ്പൊ ഇത് സസ്യജുഷരുവല്ല. എന്തുകൊണ്ട് ഇവിടെ പ്രത്യേകം പറഞ്ഞു? അത്ര രുപ്രകരണേ, ഈ രുപ്രകരണത്തിൽ സസ്യജുഷരുവല്ല. ഇവിടെ മാത്രം എന്ത് ചെയ്യും? ഒരു വന്നു കഴിഞ്ഞാൽ പൂർവ്വത്തിൽ അനുനാസികം വരും. മനസ്സിലായല്ലേ? അങ്ങനെ ചക്രിസ്ത്രായസം ഈ രൂപമാണ് സാധാരണ വരുന്നത്. ഇനി ഇതിനൊരു രൂപം കൂടെ ഉണ്ട്, പക്ഷെ ഇതാണ് സാധാരണ കാണുന്നത്. ഇത് എന്താണ്? ഒരു സകാരം, അവിടെ ഒരു കൂട്ടക്ഷരം, അതിന്റെ മേളിലൊരു ഒരു അനുനാസി എല്ലാം അവിടെ കാണുമ്പോൾ ഒരു കാക്കക്കൂട് പോലെ തോന്നും, ഒരു ആശയക്കുഴപ്പം തോന്നും. ഇതെന്താ വന്നിരിക്കുന്നതെന്ന് ആശയക്കുഴപ്പം വന്നാൽ അവിടെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് നഗാരത്തിന് സകാരം വന്നാണ്, ഒരുത്തും വന്ന് വിസർഗം വന്ന് വിസർഗത്തിന് സകാരം വന്നാണ് എന്ന് മനസ്സിലാക്കിക്കോളു. അത് തിരിച്ചറിയുന്നത് ആ പൂർവ്വത്തിലുള്ള അനുനാസികത്തെ കണ്ടിട്ടാണ് തിരിച്ചറിയേണ്ടത്. ഓ എന്താണ് ആദ്യം എന്താവുന്നത്? നശ്ചവ്യപ്രശാൻ നകാരാന്തമായ പദത്തിന് അമ്മ പരമുള്ള ചവ് പരമിരുന്നപ്പോ ഒരുത്തും വിധിച്ചു അലോന്തിസി പ്രകാരം അന്ത്യമായ നഗാരത്തിന് വന്നു. ഇപ്പോ സൂത്രം പറയുന്നു, അത്ര അനുനാസിക പൂർവസ്ഥിത്വ ഈ രുപ്രകരണത്തിൽ രു വിധിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർവ്വത്തിലിരിക്കുന്ന ഏത് സ്വരമാണോ അതിന് അനുനാസികം വരും. അപ്പൊ ഈയുടെ അനുനാസികമായ ഈ തന്നെ വന്നു. സ്ഥാനാന്തരം പ്രകാരം ഈയുടെ അനുനാസികമായി ഈയെ വരത്തുള്ളൂ. പിന്നീട് ബാക്കി ഉള്ളിടത്ത് മുൻസൂത്രങ്ങൾ വരും. രേഖത്തിന്റെ വരുത്ത് തകാറി വിരിക്കുന്നുണ്ട്. ഖരവസാനിയോർ വിസർജനീയ ഖരില്ലത്തായാണ് കരുത്തിലിരിക്കുന്നത്. ഇത്രാന്നിരിക്കുമ്പോൾ എഴുതുമ്പോഴത്തെ എഴുതുമ്പോൾ എന്ത് വരുന്നു? തായും പ്രായും ഒക്കെ ഒരുമിച്ചിരിക്കുകയാണ്. പക്ഷെ ഉച്ചരിച്ച് നോക്കണം എങ്ങനെയാണ്, എഴുത്തിൽ നോക്കിയാൽ മനസ്സിലാകത്തില്ല. എഴുത്തിൽ നോക്കുമ്പോൾ ത്രാന്ന് പറയുമ്പോൾ ത്രല്ല തൃ, തൃന്നിടത്ത് തീരെയും ഒരുമിച്ചാണ് എഴുതുന്നത്. പക്ഷെ ആദ്യം തകാരം പിന്നീട് രേഖ അങ്ങനെയായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലിപിയും ഉച്ചാരണവും ഉച്ചാരണത്തിലാ ശ്രദ്ധിക്കേണ്ടത്, ലിപിയിലല്ല. അപ്പൊ തീന്റെ പരത്തിൽ രേഖ ഇരിക്കുന്നത്. തീ എന്ന് പറയുന്നത് ചവിൽപ്പെടുന്നതാണ്, രേഖ എന്ന് പറയുന്നത് അമ്മിൽപ്പെടുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് പരത്തിലൂടെ ഖരുണ്ട്, തീ കൊണ്ട്. ഖരിനെ നിമിത്തമാക്കിയിട്ടാണ് വിസർഗം വരുന്നത്. അതിനെ നിമിത്തമാക്കി തന്നെ സകാരവും വരും. വിസർജനീസി സഹ ചക്രിസ്ഥായസ്വന്നു. ഇനി അടുത്ത രൂപം വീണ്ടും പഴയതുപോലെ തുടങ്ങണം. ചക്രൻ ത്രായസ് വന്നിരിക്കുന്നു വീണ്ടും രണ്ടാമത്തെ രൂപത്തിന് വേണ്ടി. ചക്രൻ ത്രായസ്വ, വീണ്ടും നകാരാന്തമായ പദം വന്നു. അതിനെന്ത് വരുന്നു? നശ്ചവ്യപ്രശാൻ, വീണ്ടും പഴയതുപോലെ തന്നെ എന്തു വരുന്നു? ഒരു വരുന്നു. അതെങ്ങനെ വരുന്നു? ചക്രര് ത്രായസ്വ എഴുതി, അത് രണ്ടാമത്തെ രൂപം എഴുതി കാണിക്കും. ചക്രര് ത്രായസ്വ, വീണ്ടും പഴയതുപോലെ എഴുതി കാണിക്കണം. അത് രണ്ടാമത്തെ രൂപം. ഇപ്പൊ ഇവിടെ നേരത്തെ നമ്മൾ പഠിച്ച സൂത്രം എന്താണ്? അത്ര അനുനാസിക പൂർവസ്യത്തു വാ. ആ സൂത്രത്തിലൊരു വായുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സൂത്രത്തിൽ എന്ത് കാര്യമാണോ വിധിക്കുന്നത് വികല്പമാണ് എന്ന് വെച്ചാൽ ഒരു പക്ഷത്തിൽ വരും. വികല്പം എന്ന് പറഞ്ഞാൽ അതാണ്, വരും വരാതെയും ഇരിക്കാം. ഒരു പക്ഷത്തിൽ വരുന്നു, വരുന്ന പക്ഷത്തിലാണ് നമ്മൾ നേരത്തെ എന്ത് വന്നു? അനുനാസികം വന്നു. വാ എന്ന് പറഞ്ഞാൽ ഇനി വരാതെ ഇരിക്കാം, വരാതെ ഇരിക്കുന്ന പക്ഷത്തിനാണ് അടുത്ത സൂത്രം. എന്താണ്? അനുനാസികാത് പരോ അനുസ്വാര, അനുനാസികം വിഹായ രോഹോ പൂർവസ്മാത് പരോ അനുസ്വാരാഗമ. അനുനാസികാത് പരോ അനുസ്വാരമാണ്. ഇവിടെ രണ്ടു കാര്യം പറയുന്നുണ്ട്, തിരിഞ്ഞു പോരുത്. ഒന്ന് അനുനാസികം, മറ്റൊന്ന് അനുസ്വാരം. ഇത് രണ്ടും രണ്ടാണ്. അനുനാസികം എന്ന് പറയുന്നത് എന്താണ്? അതെന്താണ് സാധനം അനുനാസികം എന്ന് പറയുന്നത്? അനുനാസികം എന്ന് പറയുന്നത് എന്താണത്? ആ സാധനം എന്താണോ, എന്താണ് പറയുന്നവര് ധൈര്യമായിട്ട് പറയുക. അനുനാസികം എന്ന് പറയുന്ന എന്താണ്? വ്യാകരണത്തിൽ അതിന് എന്ത് പറയും? അനുനാസികത്തെ സപ്ന, അത് മറക്കരുത്. അത് സപ്നാസൂത്രമാണ്. മുഖനാസിക വചനോ അനുനാസിക എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സപ്നാസൂത്രമാണ്. അത് വായും മുഖം കൊണ്ട് ഉച്ചരിക്കുന്ന വർണ്ണങ്ങൾക്ക് അനുനാസിക സപ്ന വിധിക്കുകയാണ്. അതുകൊണ്ട് അനുനാസികം എന്ന് പറയുന്നത് ഒരു സപ്നയാണ്. അത് ഏതിനും വരാം, എവിടെയൊക്കെ വിധിച്ചിട്ടുണ്ടോ അതിനെല്ലാം വരാം. എല്ലാ സ്വരങ്ങൾക്കും വരാം, പിന്നെ യാ വാ ല മൂന്ന് വ്യഞ്ജനങ്ങൾക്കും വരാം. അതാണ് അനുനാസികം. അനുസ്വാരം എന്ന് പറഞ്ഞാൽ എന്താ? അതെ, അതെന്താ സാധനം? അനുസ്വാരം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഇതെന്താ സാധനം എന്നറിയണ്ടേ? ഇഡ്ഡലിയാണോ ദോശയാണോ എന്താ സാധനം? വർണ്ണം, കറക്റ്റ്. അതൊരു വർണ്ണമാണ് മറ്റു വർണ്ണങ്ങളെപ്പോലെ, മറ്റൊരു സപ്നയാണ്. വ്യത്യാസം മനസ്സിലാക്കണം. അനുനാസികം എന്ന് പറയുന്നു, അനുനാസികം എന്ന് പറയുന്നത് ഒരു സപ്ന, ചില വർണ്ണങ്ങൾ കൊടുക്കുന്ന ഒരു പേര്. അതേസമയം അനുസ്വരം എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു വർണ്ണം. എങ്ങനെ? അകാരത്തിന് ശേഷം ഉച്ചരിക്കുന്ന ഒരു വർണ്ണം. അക്ഷരസമാമനായത്തിൽ അതില്ലെന്നേ ഉള്ളൂ, ഉള്ളതായി നമ്മൾ കൽപ്പിച്ചോണം. അതിന് ഒരു പേര് മുമ്പ് ഞാൻ പറഞ്ഞു, എന്തായിരുന്നു? കേട്ടില്ല, അയോഗവാഹങ്ങളെന്ന് പറഞ്ഞു. അതിന് അക്ഷരസമാമനായത്തിൽ യോഗമില്ലാത്ത വർണ്ണങ്ങൾ ഏത്? അനുസ്വാരം, വിസർഗം, ജിഹ്വാമൂലീയം, ഉപത്മാനീയം, യമം. യമം നമ്മളിവിടെ പഠിക്കാൻ വരുന്നില്ല. ഇതിനെല്ലാം അയോഗവാഹങ്ങളെന്ന് പറയും. അതും വർണ്ണങ്ങളാണ്. എന്ന് വെച്ചാൽ അതിന് പൂർണ്ണമായ വർണ്ണത്തിന്റെ പരിഗണനയില്ല. അതുകൊണ്ടാണ് അവിടെ അതിനെ ഉൾപ്പെടുത്താത്തത്. ഇപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയും. ആ ഉച്ചരിച്ചതിന് ശേഷം നമ്മൾ ഉച്ചരിക്കുന്നു, അമ്മെന്ന് ഉച്ചരിക്കുന്നില്ലേ? അതുകൊണ്ടതൊരു വർണ്ണമാണ്. എന്നാൽ അതിനും ഒരു സപ്നയുണ്ട്. ഏത് സപ്ന? അതിന്റെ അത് അനുസ്വാരം വർണ്ണമാണ്. അതിന് സ്വപ്ന ഒരു സ്വപ്നയുണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞു, അത് പൊതുവെ പറയുന്നു. മുമ്പ് പറഞ്ഞിട്ടുണ്ട് അനുനാസിക സ്വപ്ന അതിനുമുണ്ട്. അനുസ്വാര യമാനാഞ്ച നാസികാസ്ഥാനം ഉച്ചതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാണിനീയ ശിക്ഷ അനുസ്വാരങ്ങൾക്കും യമങ്ങൾക്കും നാസികയാണ് സ്ഥാനം. അതുകൊണ്ട് അതിന് അനുനാസിക എന്നുള്ള സ്വപ്ന അതിനുമുണ്ട്. അപ്പം അത് അനുനാസികവുമാണ്. പക്ഷെ അനുസ്വാരം അനുനാസികം എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസം ഇരിക്കണം, തിരിഞ്ഞു പോരുത് രണ്ടും. ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇവിടെ ആദ്യം എന്തോ ഒന്ന് അനുനാസികം വന്നു. ഈ അനുസ്വാരം എന്ന് പറയുമ്പോൾ അതൊരു വർണ്ണമാണ്, അതിന് സ്വന്തമായിട്ടൊരു സ്ഥാനമുണ്ട് വർണ്ണത്തിന്. എപ്പോഴും സാറിന് അതെങ്ങനെയാ വരുന്നത്? സ്വരങ്ങൾക്ക് ശേഷമാ വരുന്നു. സ്വരങ്ങൾക്ക് മുമ്പിലോ പിമ്പിലോ കാണും അത് അനുനാസികം. പിന്നെ അല്ല അനുസ്വാരം, അനുനാസികമല്ല അനുസ്വാരം. അതുകൊണ്ട് ഇവിടെ പറയുന്നു അനുനാസിക പരോ അനുസ്വാര. അനുനാസിക പരോ അനുനാസിക എന്നുള്ളതിന്റെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്, അനുനാസികം വിഹായ. അനുനാസികം പഞ്ചമിയുടെ അർത്ഥമാണ്, ഇതിന് ലബ്ലോകെ പഞ്ചമി എന്ന് പറയും. അതുപോട്ടെ, നമ്മളിപ്പോൾ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. അനുനാസികം വിഹായ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? അനുനാസികം വരാത്ത പക്ഷത്തിൽ, അനുനാസികം വരാത്ത പക്ഷത്തിൽ. അനുനാസികം വന്ന പക്ഷം നമ്മൾ ചെയ്തു, ഇനിയിപ്പോൾ വരുന്ന ഏതാണ്? അനുനാസികം വരാത്ത പക്ഷം, വികൽപ്പം. എന്ത് സംഭവിക്കും? രോഹോ പൂർവസ്മാ പരോ അനുസ്വാരാഗമ. എന്താ പറയുന്നത്? ഈ പൂർവസ്മാ പരോ എന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ആ രേഹത്തിന്റെ പൂർവത്തിൽ അനുസ്വാരം വരും, അത് ആഗമമായിട്ടാണ് വരുന്നത്. മുമ്പ് പഠിച്ചിട്ടുണ്ട് ഭാലേ നെറ്റിയിൽ കുണ്ട്രവ കുറി തൊടുന്നത് പോലെയാണ് ആഗമം. ഭാലേ കുണ്ട്രവത് ആഗമ, ആദ്യമായിട്ടാണ് നമ്മളൊരു ആഗമത്തെ പഠിക്കുന്നത്. ആഗമത്തിന്റെ വിശേഷത എന്താണ്? ഒരു സ്ഥാനിക്ക് ഒരാദേശത്തെ വിധിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനി അവിടെ കാണത്തില്ല, അതുകൊണ്ടാണ് അതിന് സ്ഥാനി എന്ന് പറയുന്നത്. ഒരാഗമത്തെ വിധിച്ചാലോ ഏതിനാണോ വിധിക്കുന്നത് അതിനോട് ചേർന്ന് അതിരിക്കും, അതിന്റെ അടുത്തിരിക്കും, അതിനെ നശിപ്പിക്കത്തില്ല എന്നാണ് പറയുന്നത്. സ്ഥാനേ ശത്രുവത് ആദേശ ഭാലേ പുണ്ട്രവത് കുറി വത് ആഗമ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സൂത്രത്തിൽ അനുനാസികം വിഹായ, അനുനാസികം വരാത്ത പക്ഷം, രണ്ടാമത്തെ പക്ഷം എടുക്കുക. നമ്മളിവിടെ എഴുതിയിട്ടിട്ടുണ്ട് ഭാലേ പുണ്ട്രവത് ആഗമ സ്ഥാനേ ശത്രുവത് ആദേശ. നമ്മളിവിടെ എഴുതിയിട്ടിട്ടുണ്ടല്ലോ എന്താണ് ചക്രര്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പക്ഷം അനുനാസിക പക്ഷം വിട്ടു. അനുനാസികം വരാത്ത പക്ഷത്തിൽ എന്താണ്? രേഹത്തിന്റെ പൂർവത്തിൽ. രേഹത്തിന്റെ പൂർവം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ഇകാരത്തിന്റെ പരം. രേഹത്തിന്റെ പൂർവം എന്ന് പറഞ്ഞാൽ ഇകാരത്തിന്റെ പരം. അതുകൊണ്ടാണ് ഇവിടെ വൃത്തിയിൽ എഴുതി എന്താണ് രോഹോ പൂർവസ്മാത് പരോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. രേഹത്തിന്റെ പൂർവത്തിൽ ഇപ്പൊ ഇരിക്കുന്ന ഇകാരത്തിന്റെ പരത്തിൽ എന്നുവെച്ചാൽ ഇകാരത്തിന് ശേഷം ആഗമമായി. രേഹത്തെ നശിപ്പിക്കത്തില്ല, ഇകാരത്തെയും നശിപ്പിക്കത്തില്ല, രണ്ടിനും ഇടയ്ക്കായി. അപ്പൊ അത് ഈ ചക്രിം ഒരു ത്രായസ്വ അവിടെ അനുസ്വാരം ആഗമമായി വന്നു എന്ന് പറയുന്നു. അപ്പൊ അനുസ്വാരം വന്നപ്പോൾ ആർക്കും അവിടെ ഒരു നഷ്ടവും വന്നില്ല, അത് അതിൻ്റെ ഇടയ്ക്കിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കായിട്ടിരിക്കുന്നു. എന്തായി ചക്രിം ഒരു അപ്പൊ ഈ പൂർവസ്മാ പരവം എന്ന് പറഞ്ഞാൽ വ്യക്തമായി ധരിക്കണം, രേഫത്തിന്റെ പൂർവത്തിൽ, എന്നാൽ പൂർവത്തിലിരിക്കുന്ന ഇകാരത്തിന്റെ പരത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നേരത്തെ ഈ എന്ന് ഉച്ചരിച്ചെടുത്ത് ഇം എന്ന് ഉച്ചരിക്കണം. ചക്രിം എന്ന് ഉച്ചരിക്കും, അനുസ്വാരത്തെ ഉച്ചരിക്കണം. അനുസ്വാരത്തെ കാണിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ്, അതിന്റെ മേളിലൊരു ചെറിയ പൊട്ട് തൊടും, ഒരു പുള്ളി, ഒരു കുത്ത്, ഒരു ഡോട്ട്, അതാണ് ചക്രിംബ്ര ത്രായസ്വ. ഇനി പഴയതുപോലെ തന്നെ രേഖത്തിന് വിസ്രകം വന്നു, ചക്രിം ചക്രിഹി ത്രായസോ. ഇനി വിസർജനീസ വന്നു, ഇതും സാധാരണ പ്രയോഗത്തിൽ വരുന്നതാണ് ധാരാളം. ഇവിടെയും നമ്മൾ തിരിച്ചറിയണം, സകാരത്തിന്റെ പൂർവത്തിൽ ഒരു അനുസ്വാരം കാണുകയാണെങ്കിൽ ഉടൻ തീരുമാനിച്ചോണം ഈ സകാര സസൃഷ്ട ഒരു പ്രകാരം വന്നതല്ല. ഇത് തിരിച്ചറിയേണ്ടത് അനുനാസികത്തെയും അനുസ്വാരത്തെയും കണ്ടിട്ടാണ്. ഇത് നകാരത്തിനോ മകാരത്തിനോ വന്നതായിരിക്കും. അങ്ങനെ നമ്മൾ അന്യഥ അനുപപത്തിയ അങ്ങനെ തിരിച്ചറിഞ്ഞ് സൂത്രത്തെ കണ്ടുപിടിക്കും. പൊതുവെ വരുന്ന ഒരു സൂത്രമാണത്, പലയിടത്തും വരും. ഇത് രണ്ട് രൂപവും വരും. മുമ്പ് കൂടുതൽ ഇത് ഉപയോഗിച്ചിരുന്നത് അനുസ്വാരം വരുന്ന രൂപമാണ്. പക്ഷേ ഈ പഴയകാലത്ത് ഈ പ്രിന്റിംഗ് പ്രസ്സിൽ ഫോണ്ട് പറക്കി വയ്ക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പലർക്കും ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും, അനുനാസികത്തിന് വേറെ അനുസ്വാരം എടുത്തുപോയി. പ്രൂഫ് നോക്കുന്നവരും അത് ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് ഇതിന് പ്രത്യേക നിയമമൊന്നുമില്ല. ചിലയിടത്ത് അനുസ്വാരം കാണും, ചിലയിടത്ത് അനുനാസികം കാണും. രണ്ടു വന്നാലും തെറ്റുമില്ല. അതുകൊണ്ട് രണ്ടും കാണും. ഇപ്പോൾ ഇത് കാര്യം സാമാന്യമായി മനസ്സിലായി. ഇനി ഇത് സ്വയം രണ്ട് രൂപം വെച്ച് ചിന്തിച്ചു നോക്കുക, എങ്ങനെ രണ്ട് രൂപം വരുന്നു എന്ന്. എന്നിട്ട് പിന്നെ വിശദീകരിച്ചാലേ ഇനി പ്രയോജനമാകും. എന്നാലും പൊതുവേ ഞാൻ പറയാം, എന്താണ് നഗാരാന്തമാണ് ഇവിടെ, നഗാരത്തിന് ഋത്വം വരുന്നതാണ്, നശവ്യപ്രസാദം എന്ന് പറയുന്ന സൂത്രമാണ്. പരത്തിൽ ഛവ്യരിക്കണം, അതിൻ്റെ പരത്തിൽ അമ്മിരിക്കണം. അങ്ങനെ ഇരുന്നാൽ പൂർവ്വത്തിലെ നഗാരത്തിന് രൂ വരും. രുത്വമല്ല ഇത്, രൂവാണ് വിധിക്കുന്നത്. രൂലോകാരം ഇത്തായി പോയി ശേഷിക്കുന്ന രേഖമാണ്. അങ്ങനെ രു നിരക്കുമ്പോൾ ഈ ഋത്വം വന്നു കഴിഞ്ഞാൽ ഈ പ്രകരണത്തിൽ എട്ടാം അധ്യായത്തിലെ മൂന്നാം ഭാഗത്തിലെ ഒന്നാമത്തെ സൂത്രത്തിൽ വിധിക്കുന്ന ഒരു ഈ രു വിധി പ്രകരണത്തിൽ ഇത് വന്നു കഴിഞ്ഞാൽ അവശ്യം പൂർവ്വത്തിലെ സ്വരത്തിന് അനുനാസികം വരണം, അല്ലെങ്കിൽ ആ സ്വരത്തിന് ശേഷം രേഖത്തിന് മുമ്പിൽ അനുസ്വാരം ആഗമമായി വരണം. അങ്ങനെ രണ്ട് രൂപം വരും. രേഖം വന്നു കഴിഞ്ഞാൽ ബാക്കി സാധാരണ എന്ത് പ്രക്രിയയാണുള്ളത് അത് തന്നെ ചെയ്യണം. വിസർഗം വരാം, സകാരം വരാം, അസ്തിത്വം വരുന്നെങ്കിൽ അത് വരാം. അതെല്ലാം രേഖത്തെ ആശ്രയിച്ച് വരുന്നതാണ്. അപ്പോൾ പാണിനി മൂന്ന് രേഖങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് വിധിക്കുന്നത്. ഒന്ന് നൈസർഗിക രേഖം, പുനാരമതേ എന്നിടത്ത് നമ്മൾ അതാണ് പഠിച്ചത്. മറ്റൊന്ന് ഋത്വം വരുന്ന, അതിന് ധാരാളം ഉദാഹരണങ്ങൾ പഠിച്ചു. പിന്നെ രൂവിധി. ഇത് പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഈ രൂവിധിയുടെ പ്രത്യേകത ഇതിന്റെ പൂർവ്വത്തിൽ ഒരു അനുസ്വാരമോ അനുനാസികമോ കാണും, ആണ് ഇവിടുത്തെ പ്രത്യേകത. ഇത്രയും മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഇത് സ്വയം ഒന്ന് പഠിക്കുക, പിന്നെ ബാക്കി വിശദീകരിക്കുക. സംശയം വല്ലതും ഉണ്ടെങ്കിൽ നോക്കുക. അടുത്ത സൂത്രം നോക്കുക. അടുത്ത സൂത്രം എളുപ്പമുള്ള സൂത്രമാണ്, ഇതിന്റെ തൊട്ട് മുമ്പിലത്തെ പേജ്. ഈ പുസ്തകത്തിലാണെങ്കിൽ 25-ാമത്തെ പേജ്. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സ്വരങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതാണ് ആദ്യം എല്ലാം വന്നത്. അടുത്ത് വന്നത് ഈ രേഫത്തെ ആശ്രയിച്ച് വരുന്ന വിധികളാണ് അടുത്ത് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്ന മറ്റ് വ്യഞ്ജനങ്ങളെ ആശ്രയിച്ച് വരുന്ന വിധികൾ, ഹല്ലുകൾക്ക് വരുന്ന വിധികൾ. മുമ്പിൽ നോക്കണം, ഇതിന്റെ തൊട്ട് മുമ്പിലത്തെ 1, 2, 3-ാമത്തെ സൂത്രം. മോ അനുസ്വര മാന്ദസ്യ പദസ്യ അനുസ്വാരോ ഹലി ഹരിം മന്ദേ. മോ അനുസ്വാര എങ്ങനെ പിരിക്കും? മഹാനുസ്വാര എന്ന് വിധിച്ചു കഴിഞ്ഞാൽ ശുരു കഴിഞ്ഞ് അതോടൊരു അപ്പുളതാ അപ്പുളതേ അഗുണ എങ്ങപ്പാ എന്താ മോ അനുസ്വാര മാന്ദസ്യ പദസ്യ അനുസ്വാരോ അവിടെയോ പദസ്യ അനുസ്വാരോ അകസവർണ ദീർഘ അനുസ്വാരോ ഹലി ഹസിച്ച അനുസ്വാരോ ഹലി ഹരിമന്ദ. ഈ ഉദാഹരണം തന്നെ എടുത്താൽ മതി, കാരണം ഇതിന്റെ ആവശ്യമുണ്ട് നമുക്ക്. ഇവിടെ എന്താ പറയുന്നത്? മകാരം അന്ത്യത്തിലുള്ള പദത്തിന് ഒരു പദത്തിന്റെ അവസാനം, ഇതെല്ലാം പദാധികാരത്തിലാണ്, അതുകൊണ്ടാണ് ഈ സൂത്രത്തിലെല്ലാം പദസ്യ പദസ്യ എന്ന് പറയും. ഒരു സൂത്രത്തിന്റെ അവസാനം മകാരം ഉണ്ടെങ്കിൽ അതിനെന്ത് പറയും? മാന്ദപദം. മകാരം അന്ത്യത്തിലുള്ള പദം, മാന്ദമായ പദത്തിന് എന്ത് വിധിക്കുന്നു? അനുസ്വാരം വിധിക്കുന്നു. എപ്പോ? ഹല്ല് പരമിരിക്കണം, വേറെ നിബന്ധനകളൊന്നുമില്ല. മകാരാന്തമായ പദത്തിന് അനുസ്വാരം വരും ഹല്ല് പരമിരിക്കുമ്പോൾ. അപ്പോ മകാരാന്തമായ പദത്തിന് അനുസ്വാരം വിധിച്ചു, അപ്പൊ ഏ സൂത്രം വരും അവിടെ? അലോ അന്ത്യസ്യ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. ഒരു പദത്തിന് അനുസ്വാരം വിധിച്ചാൽ മൊത്തം പദത്തിനും വരണ്ടേ? ആ പദത്തിന്റെ അവസാനമായ വർണ്ണത്തിന് അനുസ്വാരം വരണമെങ്കിൽ എന്ത് വേണം? അലോ അന്ത്യസ്യ. എന്താ പറയുന്നത്? ഷഷ്ടി നിർദ്ദിഷ്ടസ്യ അന്ത്യസ്യ അലഹ ആദേശസ്യ. ഏതൊരാദേശമാണോ ഷഷ്ടി കൊണ്ടൊരു പദ ഒന്നിനെ നിർദ്ദേശിച്ചിട്ട് വിധിക്കുന്നത്? ഇവിടെ എന്താണ്? മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മാന്ദസ്യ പദസ്യ എന്ന് ഷഷ്ടി കൊണ്ട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അങ്ങനെ നിർദ്ദേശിച്ചിട്ട് എന്ത് വിധിക്കുന്നു ഇവിടെ? അനുസ്വാരത്തെ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് അനുനാസികമല്ല അനുസ്വാരം എന്ന് പറയുന്ന വർണ്ണമാണ്. അപ്പൊ ഷഷ്ടി കൊണ്ട് നിർദ്ദേശിച്ചു അങ്ങനെ മാന്ദസ്യ പദസ്യ എന്ന് നിർദ്ദേശിച്ചിട്ട് അനുസ്വാരത്തെ വിധിക്കുന്നു. എപ്പോ? ഹല്ല് പരമിരിക്കുന്ന ഒരു നിമിത്തമുണ്ട്. അച്ചു വരവിരുന്ന ഇത് നടക്കത്തില്ല. അപ്പോ ഏതിനായിരിക്കും അനുസ്വാരം വരുന്നത്? മകാരത്തിന് ഒരു അനുസ്വാരം. അപ്പൊ ഈ സൂത്രം മകാരത്തിന് അനുസ്വാരം വിധിക്കുന്ന സൂത്രമാണ്. ഹരിം മന്ദേ, ഉദാഹരണം നോക്കുക. ഹരിം, ഹരിം എന്നെഴുതുന്നത് ഹരിഹി ഹരി ഹരേഹ ഹരിം എഴുതി നോക്കിയ മകാരം അന്ത്യത്തിലാണ്. ഇത് സർവസാധാരണമായി വരുന്നതാണ്, എളുപ്പമാണ്. ഹരിമ മകാരം അന്ത്യത്തിലുള്ള പദത്തിന് ഹരിം എന്ന് പറയുന്ന പദത്തിന് അനുസ്വാരം വിധിച്ചു. അലോ അന്ത്യസ്യ പറഞ്ഞു. അങ്ങനെ ഷഷ്ടിയിലൊന്നിനെ നിർദ്ദേശിച്ചിട്ട് വിധിക്കുകയാണെങ്കിൽ അന്ത്യമായ വർണ്ണത്തിന് വരും. അന്ത്യമായ വർണ്ണം ഇവിടെ മകാരമാണ്. മകാരത്തിന് അനുസ്വാരം വന്ന് ഹരിം വന്ദേ. സംഗതി വളരെ സിമ്പിളാണ്, ഇത്രേ ഓർക്കാവുള്ളൂ. ഒരു പദത്തിന്റെ അവസാനം മകാരം ഇരുന്നു കഴിഞ്ഞാൽ അതിനനുസ്വാരം വരും. പരത്തിൽ ഹല്ലിരുന്നു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. അനുസ്വാരം എത്രയുണ്ട്? അനുസ്വാരം എന്ന് പറയുന്നത് എത്ര എണ്ണമുണ്ട്? അനുസ്വാരം എത്ര എണ്ണമുണ്ട്? ഒരെണ്ണേ ഉള്ളൂ. അനുനാസികം ഒരുപാടുണ്ട്, അനുസ്വാരം ഒന്നേ ഉള്ളൂ. മകാരത്തിന് അനുസ്വാരം വരും. വ്യത്യാസം എന്താ? നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഹരിം എന്ന് ഉച്ചരിക്കും. അവിടെ മകാരം ഇരുന്നാലും നമ്മൾ ഹരിം എന്നാണ് ഉച്ചരിക്കുന്നു. ഇനി അവിടെ ഒരു കുത്തിട്ട് കഴിഞ്ഞാലും നമ്മൾ ഉച്ചരിക്കുന്നു ഹരിം എന്ന് തന്നെ. മകാരം എന്ന് പറയുന്ന അനുനാസികമാണ്. എവിടെ പറഞ്ഞിരിക്കുന്നു മകാരം അനുനാസികം? നമ്മൾ എവിടെയാണ് പഠിച്ചത്? ഞമങ്ങണ നാനാം നാസികാച്ച അനുനാസികമാണ്. അനുസ്വാരവും നാസികം തന്നെ. ഉച്ചാരണത്തിലൊന്നും ഒരു വ്യത്യാസമില്ല, ലിപിയിൽ മാത്രം ഒരു വ്യത്യാസം വരും. പക്ഷെ പഴയകാലത്ത് ഉച്ചാരണത്തിലും വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാ പറയുന്നു. എന്തായാലും നമ്മളിപ്പോ നോക്കുമ്പോ അവിടെ മകാരം എഴുതണോ കുത്തിടണോ ഇതേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ പ്രശ്നം. ഉച്ചരിക്കുമ്പോ ഹരിം എന്ന് തന്നെ ഉച്ചരിക്കുന്നു ഹരിം. ഇനി വേദവും മറ്റും ഉച്ചരിക്കുമ്പോ ആ അങ്ങനെയൊക്കെ ഉച്ചരിക്കും. വേദത്തിലും മറ്റും സാധാരണ രീതിയിലൊന്നുമില്ല. ഹരിം കുത്തിട്ടാലും മകാരം എഴുതിയാലും ഹരിം എന്ന് തന്നെ ഉച്ചരിക്കുന്നു. പിന്നെ ഇത് ഈ മകാരമാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് പദത്തെക്കുറിച്ചുള്ള പരിചയം വേണം, പദപരിചയം വേണം, എന്നാലേ അതറിയാൻ പറ്റും. ഈ മോനുസാരം എന്ന് പറയുന്നത് പിന്നെ വികല്പമാക്കുന്ന സൂത്രമാണ് അടുത്ത് വരുന്നു. അതിന്റെ അടുത്തതിന്റെ അടുത്തതിന്റെ അടുത്ത സൂത്രം വാ പദാന്തസ്യ. അതിന് വൃത്തിയൊന്നും എഴുതിയിട്ടില്ല. അവിടെ വൃത്തി നമ്മൾ ചേർത്തുകൊണ്ട് എന്താണ്? പദാന്തസ്യ അനുസ്വാരസ്യ യൈ പരസവർണഹസ്യ എന്ന് വൃത്തി ചേർത്തോളൂ. വാ പദാന്തസ്യ അനുസ്വാര, അതായത് അതിൻ്റെ മുമ്പിലത്ത സൂത്രത്തെ വൃത്തിയായിട്ട് താഴോട്ടെടുത്ത് എഴുതിയാൽ മതി. വാ പദാന്തസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസ്വാരസ്യ പദാന്തസ്യ അനുസ്വാരസ്യ യൈ പരസവർണ വാ സ്യാദ്. പദാന്തമായ അനുസ്വാരത്തിന് യയിൽപ്പെട്ട വർണ്ണങ്ങൾ പരമിരിക്കുമ്പോൾ ഹയ വരട്ടല്ല യാ തുടങ്ങി കപ്പൈ വരെയുള്ള ശശസരു ഹല്ലങ്ങ് വിട്ടയ്ക്കുക. വാ പദാന്തസ്യ പറയാണ്, ഒരു പദത്തിന്റെ അന്ത്യത്തിൽ അനുസ്വാരം ഇരുന്നു കഴിഞ്ഞാൽ അതിന്റെ പരത്തിൽ യൈ പെട്ട വർണ്ണം ഇരുന്നു കഴിഞ്ഞാൽ ആ അനുസ്വാരത്തിന് പരത്തിന്റെ സവർണം വരും. പരത്തിലേതിരിക്കുന്നു അതിന്റെ സവർണം വരും. പരത്തിൽ ഇരിക്കുന്ന വർണ്ണത്തിന്റെ സവർണം വരും. പദാന്തസ്യ അനുസ്വാരസ്യ യൈ പരസവർണ വാ സ്യാദ്. ഒരു രാ അവിടെ കൂടിയിട്ടുണ്ട്, വാ സ്യാദ് ഇവിടെ എഴുതിയിട്ടുണ്ട്. വാ പദാന്തസ്യ നേരത്തെ എഴുതിയ ഉദാഹരണം എടുത്ത് ഹരിം മന്ദേ, അതിൽ ഹരിം മന്ദേ നമ്മൾ എന്ത് ചെയ്തു? മോഹനുസാര പ്രകാരം അനുസ്വാരം വന്നു. ഇവിടെ പറയുകയാണ് ആ അനുസ്വാരത്തിന്റെ ഹരിം വന്നിരിക്കുകയല്ലേ, അതിന്റെ പരത്തിൽ എയിൽപ്പെട്ട വർണ്ണം ഇരിക്കുന്നത്, എയിൽപ്പെടുന്നതാണ് വാ ഹായ വരട്ട്. എയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വർണ്ണം ഇരുന്നു കഴിഞ്ഞാൽ പൂർവത്തിലെ അനുസ്വാരത്തിന് പരമായ വകാരത്തിന്റെ സവർണം വരും. പരത്തിന്റെ സവർണം വരും. ഈ വകാരത്തിന്റെ സവർണം ഏതാണ്? സവർണം ഏതാണ് വകാരത്തിന്റെ സവർണം? അനുനാസികമായ വകാരം വരും. ഇപ്പൊ എങ്ങനെ എഴുതും? പൂർവത്തില് പൂർവ്വത്തിൽ നമ്മൾ കുത്തിട്ടിരിക്കുന്നതിന്റെ സ്ഥാനത്ത് എന്തെഴുതും? അനുനാസികമായ രേഖത്തിനല്ല, അനുനാസികമായ വകാരം വരും. കാരണം വകാരത്തിന്റെ സവർണം വകാരമാണ്, അനുനാസിക വകാരം. എന്താ ഹരിയും ശരിയായില്ല. ഏതിനാണ് വരുന്നത്? അനുസ്വാരത്തിന് എന്ത് വരണം? പരത്തിന്റെ സവർണം വരണം, പിന്നെ വന്ദേ പരത്തി വരണം. അല്ല, പൂർവത്തിൽ ഇനി എന്ത് വരണം? വന്ദേ. മനസ്സിലായോ? രണ്ട് വകാരം ഇരിക്കും, ഒന്ന് അനുനാസികമായിരിക്കും, ഒന്ന് അനനുനാസികമായിരിക്കും. ഈ രണ്ട് സൂത്രങ്ങളൂടെ ചേർത്ത് വേണം മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഞാൻ ആ സൂത്രം അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞത്. ഹരിം വന്ദേ എന്നാണ് ആദ്യം ഇരിക്കുന്നത്. അതായത് ഹരിശബ്ദത്തിൽ നിന്ന് സു ഔ ജസ് അം ഔട്ട്, അമ്മെന്ന് പറയുന്ന പ്രത്യയം വന്നു. അമ്മെന്ന് പറയുന്ന പ്രത്യയം വന്നിട്ടാണ് ഹരിം എന്നായത്. അതൊക്കെ നമ്മളിനി പഠിക്കും. അപ്പൊ ഹരിം വന്ദേ എന്നിരിക്കുന്നു. അവിടെ മകാരം വന്നു, പരത്തിലൊരു ഹല്ല് വന്നു. അപ്പൊ പറഞ്ഞു, മോ അനുസ്വാരം പറഞ്ഞു. അങ്ങനെ മകാരത്തിന്റെ പരത്തിലൊരു ഹല്ല് വന്നു കഴിഞ്ഞാൽ അതിനനുസ്വാരം വരും. അനുസ്വാരം വന്നു, അവിടെ തീരുന്നില്ല. വാ പദാന്തസ്യ പറഞ്ഞു, ഒരു പദത്തിന്റെ അന്ത്യത്തിൽ അനുസ്വാരം ഇരിക്കുകയാണെങ്കിൽ അതിന്റെ പരത്തിൽ എയിൽപ്പെട്ട ഏതെങ്കിലും വർണ്ണം ഇരുന്നു കഴിഞ്ഞാൽ ആ അനുസ്വാരത്തിന് പരത്തിലിരിക്കുന്നതിന്റെ സവർണം വരും എന്ന് പറഞ്ഞു. അപ്പൊ പരത്തിലിരിക്കുന്ന വായാണ് അതിന്റെ സവർണം വരുമ്പോൾ എന്ത് വരും? വാ എന്ന് വരും. ഹരിം ഹരിം വന്ദേ അങ്ങനെ വരും. അല്ലെങ്കിൽ ഹരിം വന്ദേ രണ്ട് രൂപത്തിലും എഴുതാം. ഈ രണ്ട് രൂപവും പരസ്പരം എപ്പോഴും ചേർന്നാ പ്രവർത്തിക്കുന്നു. അപ്പൊ രണ്ട് രൂപം വരും, ഒന്ന് പരസവർണം വരുന്ന രൂപം, ഒന്ന് അനുസ്വാരം വരുന്ന രൂപം. അപ്പൊ മോ അനുസ്വാര എന്ന് പറയുന്നത് സാമാന്യ സൂത്രവും വാ പദാന്തസ്യ എന്ന് പറയുന്ന ഒരു വിശേഷ സൂത്രവുമായി. മോ അനുസ്വാര എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? അവസാനത്തെ മകാരത്തിന് അനുസ്വാരമാക്കി. വാ പദാന്തസ്യ എന്ന് പറയുന്നു, അതിന് വികല്പമായി പരസവർണം വിധിച്ചുകൊണ്ട് പഴയ രൂപം ഇരിക്കും. ഏതുപോലെ വിസർജനീയ സഹ എന്ന് പറയുന്നു, പിന്നെ വാശരി എന്ന് പറയുന്നു. അതുപോലെ വാശരി എന്ന് പറഞ്ഞുകൊണ്ടെന്ന് പറയുന്നത് വിസർഗം വരുന്നു, വരാത്ത പക്ഷത്തിൽ വിസർജനീയ സഹായിരിക്കും. അതുപോലെ മോ അനുസ്വാര എന്ന് പറഞ്ഞു, വാ പദാന്തസ്യ എന്നും പറഞ്ഞു. ഇവിടെ എന്തുവരുന്നു? വാ പദാന്തസ്യ എന്ന് പറഞ്ഞുകൊണ്ട് അത് വരാത്ത പക്ഷത്തിൽ മോ അനുസ്വാരയിരിക്കും, അത് വരുന്ന പക്ഷത്തിൽ പരസവർണമായിരിക്കും. പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണം വേറെയാണ്, വേണമെങ്കിൽ അതും ചെയ്തോളുക. വാ പദാന്തസ്യ ഒരു ഉദാഹരണം കൂടെ അറിഞ്ഞിരിക്കുന്നതാ. തൊമ് കരോഷി ധാരാളം ഉപയോഗത്തിൽ വരുന്നതാണ്. നിങ്ങൾക്ക് വാക്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ധാരാളം ഉപയോഗം വരും. അതുകൊണ്ട് ഇതിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഉദാഹരണങ്ങൾ വരുമ്പോൾ അത് ശരിയായിക്കോളും. കുറച്ച് ഉദാഹരണങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അത് ശരിയാകും. തൊമ് കരോഷി എന്നിരിക്കുന്നു. മോ അനുസ്വാരം വരുമ്പോൾ എന്ത് പറയുന്നു? പരത്തിൽ ഹല്ലിരുന്നു കഴിഞ്ഞാൽ മകാരത്തിന് അനുസ്വാരം വരും. തൊം യുവാം യൂയം യുഷ്മശബ്ദത്തിന്റെ പ്രഥമ ഏകവചനമാണ് തൊം കരോഷി എന്ന് വന്നു. മോ അനുസ്വാരം വന്നു. അപ്പോഴാണ് വാ പദാന്തസ്യ വന്നിട്ട് എന്താണ് പറയുന്നത്? ആ പദാന്തത്തിലെ അനുസ്വാരത്തിന് വികല്പമായി പരത്തിന്റെ സവർണം വരും. പരത്തിലിരിക്കുന്ന അതിന്റെ സവർണം എന്ന് പറയുന്നത് പൂർവ്വത്തിൽ അനുസ്വാരത്തിന് വരണം. കായുടെ സവർണങ്ങൾ ഏതൊക്കെയാണ്? പൂർവത്തില് ആ അഞ്ചെണ്ണത്തിൽ നിന്ന് ഒന്നിനെ എടുക്കണം. ഏത് അതിന് ഏത് സൂത്രം വരും? സ്ഥാനാന്തരം വരും. അപ്പൊ നോക്കണം, പൂർവത്തിലിരിക്കുന്നതിന്റെ സ്ഥാനം നോക്കണം. പൂർവത്തിൽ ഇരിക്കുന്ന അനുസ്വാരമാണ്, അതിന്റെ സ്ഥാനം എന്താണ്? അതിന്റെ സ്ഥാനം നാസിക. അപ്പൊ ഈ കായല് നാസികാസ്ഥാനമുള്ള ഏതാണ്? ഞാ വരും. അപ്പൊ തൊങ് കരോഷി എന്ന് വരും. തൊങ് കരോഷി എന്ന് വരും. ഇത് വികല്പമാണ്. അത് വരാത്ത പക്ഷത്തിൽ എങ്ങനെയിരിക്കും മോഹനസ്വാര ത്വം കരോഷി? ഇത് ധാരാളം ഉദാഹരണം വരും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പ്രയാസം തോന്നിയാലും ബ്രഹ്മസൂത്രത്തിൽ ധാരാളം ഉദാഹരണം കിട്ടുന്നുണ്ട്. അവിടെ ശരിയായപ്പോൾ എപ്പോഴും ആവർത്തിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇതിൽ ഇത്രയും മനസ്സിലാക്കുക, ഒരു പദത്തിന്റെ അന്ത്യത്തിൽ മകാരം വന്നു കഴിഞ്ഞാൽ പരത്തിൽ ഹല്ലിരുന്നാൽ മാത്രമേ മേളിൽ നമ്മൾ കുത്തിട്ടെഴുതാവൂ. പാണിനീയ നിയമം അനുസരിച്ച് പരത്തിൽ ഏതെങ്കിലും സ്വരാക്ഷരം വന്നു കഴിഞ്ഞാൽ മകാരം തന്നെ എഴുതണം. അതും നമ്മൾ ഇനി ഉദാഹരണം വരുമ്പോൾ അത് വ്യക്തമാവും. ധാരാളം ഉദാഹരണം കിട്ടും. സ്വരം ഇരിക്കുകയാണെങ്കിൽ മേളിൽ കുത്തിടാൻ പാടില്ല, അനുസ്വാരം പാടില്ല, മകാരം തന്നെ എഴുതണം. ഇനി അങ്ങനെ വരുന്നിടത്ത് ചിലയിടത്ത് കുത്തിട്ട രൂപം കാണിക്കും, ചിലപ്പോ പരത്തിന്റെ സവർണം വന്ന രൂപം കാണിക്കും. രണ്ടും വരാം. പരത്തിന്റെ സവർണം വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ വാ പദാന്തസ്യ എന്ന് പറയുന്ന സൂത്രം പ്രവർത്തിച്ചു. ഇനി മേളിൽ കുത്തു കാണുകയാണെങ്കിൽ ആ സൂത്രം വികല്പമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ സൂത്രം പ്രവർത്തിക്കാത്ത പക്ഷത്തിൽ അവിടെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. ഏതുപോലെ വാശരി വിസർജനീയ അതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കണം. അവിടെ വിസർഗം തന്നെ ഇരിക്കുകയാണെങ്കിൽ വാശരി നിമിത്തങ്ങളുള്ള അല്ല സകാരം വന്നിരിക്കുകയാണെങ്കിൽ വിസർജനീയ. അതുപോലെ ഇവിടെ പരസവർണം ഇരിക്കുകയാണെങ്കിൽ വാ പദാന്തസ്യ, അതല്ലെങ്കിൽ മോനുസ്വാര. ഇങ്ങനെ മനസ്സിലായിക്കോളും. അപ്പൊ ഈ രണ്ട് വിധികളും, ഒന്ന് നകാരത്തിന് ഋത്വം വിധിക്കുന്നതും മറ്റൊന്ന് ഇവിടെ മകാരത്തിന് അനുസ്വാരവും പരസവർണവും വിധിക്കുന്നതും, നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അടുത്ത ദിവസം ചോദിക്കുക, വിശദീകരിക്കുക.